ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം 24-ാം ശ്ലോകം. ഇവിടെ ബ്രഹ്മനിർവ്വാണത്തെ കുറിച്ച് പറയുകയാണ്. 2-ാം അധ്യായത്തിൽ ഈ നിർവ്വാണത്തെ കുറിച്ച് പറഞ്ഞു. വീണ്ടും അത് വിശദീകരിക്കുന്നു. ആരാണ് ഈ നിർവ്വാണത്തെ പ്രാപിക്കുന്നത്? കഥം ഭൂതശ്ശ ബ്രഹ്മനിശ്ചിതോ ബ്രഹ്മപ്രാപ്നോ. എങ്ങനെ ബ്രഹ്മത്തിൽ സ്ഥിതൻ, ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഈ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു? അതാണ് അടുത്ത ചർച്ച ചെയ്യുന്നു. യോന്ത സുഖുന്ദരാരാമ തഥാന്തർജ്യോതിരേവയ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യു അന്തസുഖ അന്തരാത്മനി സുഖം യശസ്സു അന്തസുഖ. അന്തസുഖം എന്ന് പറയുന്നു അന്തരാത്മാവിൽ സുഖം യസ്സി. ആർക്കാണോ അന്തരാത്മാവിൽ സുഖമുള്ളത് അവനാണ് അന്തസുഖം. ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നവന്റെ ലക്ഷണം പറയുകയാണ്. അതായത് ശരീര നാശത്തോടുകൂടി ബ്രഹ്മഭൂതനായി തന്നെ തീരുന്നു. പിന്നീട് ജന്മമുണ്ട്. ബ്രഹ്മഭൂതനായി തീരുന്നവൻ അവസാനം പറയുന്നു ബ്രഹ്മഭൂതോ ബ്രഹ്മസ്വരൂപനായി തന്നെ തീരുന്നവൻ ഈ ജനന മരണ രൂപത്തിലുള്ള സംസാരത്തിൽ നിന്നും മോചിതനാകുന്നവൻ അവൻ അതിനു മുമ്പ് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവൻ അന്തസുഖനായിരിക്കുന്നു. അന്തരാത്മാവിൽ സുഖം പ്രാപിക്കുന്നു എന്നുള്ളത്. ഈ അന്തസുഖം ഇതാണ് ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കെല്ലാം ഒരു പ്രലോഭനമായിരിക്കുന്ന ഇതാണ്. ഈ അന്തസുഖത്തെ കുറിച്ചുള്ള വർണ്ണനകളും വിശദീകരണങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഒരു പ്രലോഭനമാണ്. എല്ലാ ആധ്യാത്മിക സാധനകളുടെയും പരമമായ ലക്ഷ്യം ഈ അന്തസുഖത്തെ പ്രാപിക്കുകയാണ്. അങ്ങനെ ഒരു അന്തസുഖത്തെ ഒരു സാധനയിലൂടെ പ്രാപിക്കാൻ കഴിയാത്തിടത്തോളം കാലം ആ സാധകന്റെ ജീവിതം തന്നെ വ്യർത്ഥമായി തീരും. അതുകൊണ്ട് ഈ അന്തസുഖമാണ് ജീവിത ലക്ഷ്യം എന്നാണ് ഗീത പറയുന്നത്. അല്ലെങ്കിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് ഇത്ര ഒരു അന്തസുഖ പ്രാപിക്കലാണ്. അന്തസുഖം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ജീവൻ സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമല്ലാതെ. മോക്ഷം അങ്ങനെ നിരതിശയമായ എന്നുവെച്ചാൽ അളവറ്റതായ ഒരു സുഖത്തെ പ്രദാനം ചെയ്യുന്നു. അതോ ഇല്ലയോ? ഇക്കാര്യത്തിൽ തന്നെ വലിയ പണ്ഡിതന്മാർക്ക് തന്നെ തർക്കമുണ്ട്. ചിലർ ചോദിക്കുന്നത് സുഖം എന്ന് പറയുന്നത് അത് എത്ര വലുതായാലും ശരി ആ സുഖം നശിച്ചു, അങ്ങനൊരു നശിച്ചു പോകുന്ന സുഖമാണെങ്കിൽ അതെങ്ങനെ മോക്ഷമാകും? അത് മാത്രമല്ല, ആത്മസ്വരൂപത്തെ കുറിച്ച് പറയുമ്പോൾ അത് അനുഭവാതീതമായ വാഗ്മനസ്സുകൾക്കെല്ലാം അതീതമായ ഒന്നാണെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ പ്രാപ്തി എന്ന് പറയുന്നത് സ്വസംവേദ്യമായ അനുഭവവേദ്യമായിരിക്കുന്ന ഒരു സുഖം എങ്ങനെയാകും? അങ്ങനെ ഒരു സുഖത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും വേദ്യമായ വിഷയമായ ഒന്നായിരിക്കും, അത് പരമാർത്ഥമായിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ തർക്കങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പരമാർത്ഥമായ നില എന്ന് പറയുന്നത് അത് അനുഭവാതീതമായിരിക്കും. അത് കേവല സുഖമല്ല എന്നാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ ഒരു സന്ദർഭത്തിലല്ല, പല സന്ദർഭങ്ങളും പറയുന്നത് എന്താണ്? സുഖം അക്ഷയം അശ്വതേ. ആധ്യാത്മിക സാധനയുടെ ഫലമായി പറയുന്നത് അക്ഷയമായ സുഖമാണ് എന്നുവെച്ചാൽ നിതാന്ത സൗഖ്യം, ഒരിക്കലും നശിക്കാത്തതായ സുഖം. അങ്ങനെ ഒരു സുഖത്തെയാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. മറ്റു പറയുന്നത് വാദമുഖങ്ങളാണ്, യുക്തി ഉപയോഗിച്ചുള്ള വാദങ്ങൾ കൊണ്ട് ഈ സുഖത്തെ സ്ഥാപിക്കാനോ നിഷേധിക്കാനോ ശ്രമിക്കുന്നതിന് അർത്ഥമില്ല. ഭാഷ്യകാരനും പല ഭാഗങ്ങളും പറയും, എന്താണോ സ്വസംവേദ്യത്വ, ഇത് സ്വസംവേദ്യമാണ്. അങ്ങനെ ഒരു നിത്യസുഖം, അത് ഈ നിത്യസുഖം എന്ന് പറയുന്നത് ഒരു ജീവന്റെ മനസ്സിനെ വളരെ പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ്. അത് സ്വസംവേദ്യമാണ്. സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നിടത്ത് തന്നെ എന്താണ് ആനന്ദ സ്വരൂപം എന്ന് പറയും. അങ്ങനെ സ്വസംവേദ്യമായിരിക്കുന്ന ഒരു സുഖം, അതാണ് അന്തസുഖം എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്നത് ജീവൻ അന്യമായ ഒന്നല്ല. ജീവൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സുഖം. അതിൽ നിന്നും ഈ സുഖത്തിന്റെ പ്രത്യേകത, വിലക്ഷണത എന്താണ്? ഇതിനെ അദ്വൈത ശാസ്ത്രങ്ങളിൽ പറയുന്നത് ജീവൻ മുക്തിയുടെ വിലക്ഷണ സുഖം എന്ന് പറയും. ജ്ഞാനിയുടെ പ്രാരബ്ധം തന്നെ തടയുന്ന വിലക്ഷണമായൊരു സുഖം എന്നെല്ലാം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ദുഃഖനിവൃത്തിയും, ദുഃഖനിവൃത്തിയാണ് മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ശൂന്യമായി, ദുഃഖരഹിതമായൊരവസ്ഥ, സുഷുപ്തി പോലെയുള്ള അവസ്ഥ. അതുകൊണ്ടവിടെ പറയുന്നു ആനന്ദപ്രാപ്തി, നിരതിശയാനന്ദപ്രാപ്തി അല്ലെങ്കിൽ പരമാനന്ദപ്രാപ്തി. അതിന്റെ നിരതിശയത്വം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? നിരതിശയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളില്ലാതിരിക്കുക, ഏറ്റക്കുറച്ചിലില്ലാതെയുള്ള ഉപനിഷത്തുകളിലും മറ്റ് സുഖത്തിന്റെ പല തരങ്ങളും വർണ്ണിക്കുന്നുണ്ട്. ഒരു സൗഭാഗ്യവാന്റെ സുഖം, പിന്നെ ഒരു യുവാവിന്റെ സുഖം, രാജാവിന്റെ സുഖം, ദേവേന്ദ്രന്റെ സുഖം, ഇങ്ങനെ പലതരത്തിലുള്ള സുഖത്തെക്കുറിച്ച് പറയുന്നത് ഇതിനെ ഏറ്റക്കുറച്ചിലുള്ളതാണ്. അവിടെ സുഖ താരതമ്യമുണ്ട്. ഇവിടെ പറയുന്ന സുഖമാണെങ്കിലോ അത് നിരതിശയമായ സുഖമാണ്, ഏറ്റക്കുറച്ചിലില്ല. നിരതിശയത്ത് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എന്താണോ, ആ സുഖം നശിക്കുന്നതല്ല. കാലദേശ അപേക്ഷിയായ വസ്തുക്കളെല്ലാം നശിക്കുന്നു, കാലത്തെയോ ദേശത്തോ അപേക്ഷിച്ച്. ഇതെന്താണ്? കാലദേശത്തെ അപേക്ഷിക്കാത്തതാണ്. അതുകൊണ്ട് നിരപേക്ഷ സുഖം എന്ന് പറയും. അങ്ങനെയുള്ള ഒരു നിരപേക്ഷ സുഖം, അതാണ് ഭാഷ്യകാലം പറയുന്ന സുസംവേദ്യമായിരിക്കുന്ന സുഖം, ആനന്ദം. അങ്ങനെ ഒരു ആനന്ദത്തിന്റെ പ്രാപ്തി, ആനന്ദപ്രാപ്തിയെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മറ്റ് സുഖങ്ങളിൽ നിന്നുള്ള വ്യത്യാസത്തെ കാണിക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഇത് അന്തസുഖമാണ്. അപ്പൊ ബാക്കിയുള്ള സുഖങ്ങൾ സ്പഷ്ടമാണ്. എന്തുകൊണ്ടത് ബഹിസുഖമാണ്, അന്തസുഖമല്ല, അന്തരാത്മാവിലുള്ള സുഖമല്ല. എല്ലാ സുഖങ്ങളും സംവേദ്യങ്ങളാണ്, എന്ന് വെച്ചാൽ അനുഭവവിഷയങ്ങളാണ്. പക്ഷേ ഈ സുഖത്തെക്കുറിച്ച് പറയുന്നതാണ് സ്വസംവേദ്യം. സ്വസ്വരൂപത്തിൽ അനുഭവപ്പെടുന്നതാണ്. മറ്റുള്ള സുഖങ്ങളാണെങ്കിലോ അതല്ല, പരസംവേദ്യം. ജീവന്റെ തന്നെ പരസംവേദ്യമാണ്. ആ ജീവന് അന്യമായിരിക്കുന്നു കാരണങ്ങൾ, അതാണ് പര. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ശരീരം, ബാഹ്യവസ്തുക്കൾ, അതിനോടുള്ള വരുന്ന മനസ്സിന്റെ ബന്ധങ്ങൾ ആണ് പശുപുത്ര മിത്രാദികൾ എന്ന് പറയും. ധനം, ബന്ധുമിത്രാദികൾ, ഇതെല്ലാം പരങ്ങളാണ്. ഈ പരത്തിലൂടെയുള്ള സംവിധി അനുഭവ വിഷയമാകുന്ന ആണ് പരസംവേദ്യമായിരിക്കുന്ന സുഖം. ആ പരസംവേദ്യമായിരിക്കുന്ന സുഖങ്ങൾ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമില്ല, ഗുരു ഉപദേശിക്കേണ്ട കാര്യമില്ല. ജീവൻ സഹജമായ അസുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും തമ്മിൽ അസുഖത്തിന്റെ ആർജനത്തിനും അനുഭവത്തിനും വ്യത്യാസമുണ്ട്. പരസംവേദ്യമായ സുഖം അതിജീവൻ ആർജിക്കുന്നു, ഇങ്ങനെ ബഹിർമുഖമായ പരിശ്രമങ്ങളിലൂടെ ആർജിക്കുന്നു. കരണങ്ങളും ശരീരവും മനസ്സും ബഹിർമുഖമാകുമ്പോൾ അതിലൂടെ ഈ പറയുന്ന ബാഹ്യസുഖത്തെ ജീവൻ ആർജിക്കുന്നു. വാസ്തവത്തിൽ ആ സുഖവും ഉള്ളിൽ തന്നെ, പക്ഷെ അതിന് ബാഹ്യകരണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു അതിനാർജിക്കുന്നതിന്, അല്ലെങ്കിൽ ബഹിർമുഖങ്ങളായ കരണങ്ങളെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ബഹിസുഖം, ബാഹ്യസുഖം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ആർജനത്തിൽ വരുന്ന വ്യത്യാസം. അതേസമയം ഇവിടെ പറയുന്ന അന്തസുഖമാണെങ്കിലോ അത് അന്തർമുഖമായ കരണങ്ങളെ കൊണ്ട് ആർജിക്കുന്നതാണ്. മനസ്സ് അന്തർമുഖമാകുമ്പോൾ ആർജിക്കുന്ന സംവേദ്യമായി വരുന്ന സുഖമാണ് അന്തസ്സുഖം. മറ്റൊരു പ്രത്യേകത എന്താണ്? അതിന്റെ അനുഭവത്തിൽ വരുന്ന പ്രത്യേകത, ഈ പറയുന്ന ബാഹ്യസുഖം അത് ജീവനെ ഒരിക്കലും തൃപ്തനാക്കുന്നില്ല. ആ സുഖം അത് പരിച്ഛിന്നമാണ്, പരിമിതമാണ്, അത് തുച്ഛമാണ്. അതുകൊണ്ട് അത് ജീവനെ തൃപ്തനാക്കുന്നു. ഇവിടെ പറയുന്ന അന്തസുഖമാണെങ്കിലോ അത് അവനെ നിത്യതൃപ്തനാക്കുന്നു. നേരത്തെ പറയുന്നു നിത്യതൃപ്തോ നിരാശ്രയഃ. പിന്നീട് സുഖത്തിനു വേണ്ടി, സുഖാർജനത്തിനു വേണ്ടി അവന് ഈ ബാഹ്യകരണങ്ങളെ അല്ലെങ്കിൽ ബഹിർമുഖമായ കരണങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതവനെ നിത്യതൃപ്തനാക്കുന്നു. അതാണ് അനുഭവത്തിൽ വരുന്ന പ്രത്യേകത. പിന്നെ സുഖാർജനത്തിനു വേണ്ടി അവന് ശ്രമങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് അവനെ കുറിച്ച് പറയുന്നത് കൃതകൃത്യൻ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി, ഈ സുഖാർജനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കൃതകൃത്യനായിത്തീരുന്നു. ഒരുവൻ കൃതകൃത്യനാകുന്നത് ഇപ്പോ അവൻ ഈ സുഖ കൊണ്ട് തൃപ്തനായിത്തീരും. സുഖം അവനെ തൃപ്തനാക്കണം. ഈ പറയുന്ന അന്തസുഖത്തിന് മാത്രമേ ഗുരുവിനെ തൃപ്തനാക്കാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ജീവന്റെ എല്ലാ സാധനങ്ങളുടെയും അന്ത്യം, അല്ല ജീവന്റെ ഗതിയുടെ തന്നെ അന്ത്യം. അതുകൊണ്ടാണ് അതിനെ സുഖപ്രാപ്തി എന്ന് പറയുന്നത്, പരമസുഖത്തിന്റെ പ്രാപ്തി എന്ന് പറയുന്നത്. പിന്നീട് അവിടെ പ്രാപിക്കേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരു സുഖപ്രാപ്തി. അതാണിവിടെ അധ്യാത്മശാസ്ത്രം അല്ലെങ്കിൽ ആചാര്യന്മാര് വാഗ്ദാനം ചെയ്യുന്ന ഒരു സുഖം എന്ന് പറയുന്നത്. അവിടെ ഒരുവൻ അങ്ങനെയൊരു സുഖത്തെ പ്രാപിക്കുന്നതിന് മുമ്പ് അതൊരു ഒരു സുഖത്തിന്റെ സാങ്കത്യത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ, അതെല്ലാം ഭാഗികമായിട്ട് ശരിയാകത്തുള്ളു. കാരണം അങ്ങനെ അനുഭവിക്കത്തക്ക ഒരു സുഖമാണെങ്കിൽ അതനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് ജന്യമല്ലേ, അത് നശിക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇത് സാധാരണ മനുഷ്യനല്ല, ശാസ്ത്രകാരന്മാരെ തന്നെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ ആ സുഖവും നശിച്ചു, പിന്നെ സുഖമില്ലാത്ത ഒരവസ്ഥ പോകണ്ടേ? ആ സുഖം എവിടെയാണ് അനുഭവിക്കുന്നത്? കർണങ്ങളെല്ലാം നിഗ്രഹിച്ച് അല്ലെങ്കിൽ നിരോധിച്ച് മനസ്സിന്റെ തൂഷ്ണീം അവസ്ഥ ചെയ്യുന്നു. സമാധി എവിടെയാണോ നമ്മുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ പോയിട്ടാണോ ഈ സുഖത്തെ അനുഭവിക്കുന്നത്? അതോ എല്ലാ അവസ്ഥകൾക്കും അതീതമായിട്ടാണോ, ഒരവസ്ഥയെന്നും വിശദീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണോ എന്താ സുഖത്തെ അനുഭവിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ, ഈ സുഖത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. അനുഭവത്തിന് മുമ്പിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും പൂർണമായ സമാധാനങ്ങളില്ല. സമാധാനം എന്ന് പറയുന്നത് ഈ സുഖത്തിലൂടെയുള്ളു, ഈ പറയുന്ന അന്തസുഖത്തിലൂടെയുള്ളു സമാധാനം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും സമാധാനം പറയുന്നതും അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകുന്നില്ല. അതെല്ലാം മനസ്സിന്റെ വികല്പങ്ങളായി മാത്രം നിൽക്കത്തേ ഉള്ളൂ. ഇവിടെ പറയുന്നത്, ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു അന്തസ്സുഖത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒരുവൻ, നിരപേക്ഷമായ സുഖത്ത്, ഉപാധികളെയൊന്നും ആശ്രയിക്കാതെയുള്ള സുഖത്ത്, ജീവന്റെ എല്ലാ ഉപാധികളും സുഖാർജനത്തിനുള്ളതാണ്, സുഖപ്രാപ്തിക്കുള്ളതാണ് എല്ലാ ഉപാധികളും. എല്ലാ ഉപാധികളും ജീവൻ ആ ഉപാധികളോട് കൂടി ചേർന്നിരുന്നിട്ട് ഉപാധികളോടുള്ള തന്മയീഭാവത്തിലാണ് ഈ സുഖത്തെ ആർജിക്കുന്നത്. ഉപാധികളെയും ജീവനെയും വേർതിരിക്കാൻ ഒക്കത്തില്ല. ജീവന്റെ ഉപാധി എന്ന് പറയുമ്പോൾ സ്ഥൂലമായി പറഞ്ഞാൽ അവന്റെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും, അതാണ് മുഖ്യമായ രണ്ട് ഉപാധികൾ. പിന്നെ ബാഹ്യ ഉപാധികളാണ് വിഷയങ്ങൾ. ഈ ഉപാധികളിൽ നിന്നും ജീവനെ വേർപിരിക്കാൻ വയ്യ. ജീവൻ ഇതിനോട് താതാത്മ്യപ്പെട്ടിരുന്നുകൊണ്ടാണ് ജീവൻ സുഖത്തെ അനുഭവിക്കുന്നത്. അങ്ങനെ ഇതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന അനുഭവിക്കുന്ന ഈ സുഖത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ പറയുന്ന നിരതിശയ സുഖത്തെ വിലയിരുത്താൻ പറ്റത്തില്ല, അതിനെ അളക്കാൻ പറ്റത്തില്ല. അത് എത്രമാത്രം വലുതാണ് എന്ന് അളക്കാൻ പറ്റത്തില്ല. ഈ നിരതിശയ സുഖം, ആ ജീവഭാവം നശിക്കുന്നിടത്താണ് ഈ സുഖത്തിന്റെ ആവിർഭാവം. ജീവഭാവത്തിന്റെ നാശം എന്ന് പറയുന്നത് ജീവൻ ഈ സുഖത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ഈ ഉപാധികളോടുള്ള ജീവന്റെ ആ താതാത്മ്യം, ആ തന്മയീഭാവം അത് വിടുന്നതാണ്. ജീവൻ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനാകുന്നു. ജീവന്റെ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം ഈ ഉപാധികളോട്, ഈ കർണങ്ങളോടുള്ള താതാത്മ്യഭാവത്തിൽ നിന്നുള്ള വിടുതൽ, അവിടെയാണ് ഈ സുഖത്തിന്റെ ആവിർഭാവം. അത് നമുക്ക് ചോദ്യോത്തരങ്ങളിലൂടെ പ്രാപിക്കാവുന്ന ഒന്ന് തന്നെ. മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളിലൂടെ അത് ശ്രദ്ധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പലതരത്തിലും ഇവിടെ അദ്വൈത ശാസ്ത്രത്തിലല്ല, ദ്വൈത ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പലതരത്തിലും വർണ്ണിക്കുന്നുണ്ട്. അദ്വൈത മതമനുസരിച്ച് എല്ലാ ജീവന്മാരും മോക്ഷമാർഗികളാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്നവരും ബോധമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരും സർവരും മോക്ഷമാർഗികളാണ്, മോക്ഷമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രാപ്യമായിരിക്കുന്നത് എന്താണ്? ഈ സുഖമാണ്. ഇത്തരം ഒരു സുഖം പ്രാപിക്കാം എന്നുള്ളത് കൊണ്ടാണ് സർവജീവന്മാരും ആ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ജീവന്റെ ഈ സംസാരഗതി, ആ സംസാരഗതിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ആനന്ദപ്രാപ്തിയാണ്. അറിഞ്ഞോ അറിയാതെയോ ആനന്ദപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഈ അന്തസ്സുഖം ഇവിടെ പറയുന്നു, അതവന്റെ സ്വരൂപമായിരിക്കുന്നുണ്ട്. ബോധപൂർവം പരിശ്രമിക്കുന്നു, അവരെ നമ്മൾ പറയുന്നവർ ആധ്യാത്മിക മാർഗത്തിലാണെന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്തരമൊരു ബോധമില്ലാതെ പരിശ്രമിക്കുന്നു. ഈ സുഖം അന്തസ്സുഖമാണെന്ന് തിരിച്ചറിയാതെ പരിശ്രമിക്കുന്നു. അവരെ കുറിച്ച് നമ്മൾ പറയും എന്താണ്? അവർ ഭൗതിക മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അതാണ് അദ്വൈതി പറയുന്നത്. ഭഗവാൻ ഇപ്പോൾ അദ്വൈതമോ ദ്വൈതമോ എന്നുള്ള നിലയിലല്ല പറയുന്നു, ആ പരമാർത്ഥ സത്യത്തെക്കുറിച്ച് പറയുകയാണ്. ഉപനിഷത്തുകളിൽ പറയും ഇതിനെ കുറിച്ച് തന്നെ, ആനന്ദധാം എന്ന് പറയും. അപ്പോൾ എല്ലാവരും, പക്ഷേ എല്ലാവർക്കും അവിടെ അങ്ങോട്ട് പ്രവേശനം കിട്ടുന്നില്ല. സർവജീവന്മാരും ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും, അങ്ങനെ പരിശ്രമിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പ്രവേശനം കിട്ടുമെന്ന് അർത്ഥമുണ്ട്. അത് ബോധപൂർവം പരിശ്രമിക്കുന്നവർക്ക് അവിടെ പ്രവേശനമുള്ളൂ. അല്ലാത്തവരെപ്പോഴും, കാരണം ഇതിനൊരു കവാടമുണ്ട്, മോക്ഷ കവാടം. നമ്മുടെ ശ്രുതികളിൽ തന്നെ പറയുന്നതാണ്, ഉപനിഷത്തിൽ തന്നെ പറയുന്നതാണ്. എല്ലാവരും ഇതിന്റെ വാതുക്കൾ പോയി തിക്കും തിരക്കും കൂട്ടുക എന്നവരാണ് സർവജീവന്മാർ. എല്ലാവർക്കും ഈ ആത്മനന്ദധാമത്തിലേക്ക് പ്രവേശിക്കും. അതിന് എന്റെ മുന്നിലുള്ള ആ മോക്ഷ കവാടത്തിന്റെ പുറകിൽ നിൽക്കുകയാണ് എല്ലാവരും. അതിന് സാധാരണ ജീവന്മാരെന്ന് പറയുന്നത് അവർ വിവേകരഹിതമായി അവർ അവിടെ തിക്കും തിരക്കും കൂട്ടുകയാണ്. ഇതിനോട്ട് പ്രവേശനം കിട്ടുന്ന ആർക്കാണ്? അവിടെ ക്യൂ നിൽക്കുന്നവർക്കേ ഉള്ളൂ. ക്യൂ നിൽക്കുന്നവർക്ക് പ്രവേശനം. നമ്മൾ ഈ ദർശനത്തിനൊക്കെ ആൾക്കാരെ ക്യൂ നിർത്തുമല്ലോ. അവിടെ ഒന്ന് തിക്കും തിരക്കും കൂട്ടിക്കഴിഞ്ഞാൽ പിടിച്ചടി കൊടുത്തു വിടും. അല്ല, അടി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ കടത്തി വിടും. എന്താണ് അവിടെ ഒരു ഡിസിപ്ലിൻ, അത് വേണം. അതാണ് ആധ്യാത്മിക സാധനങ്ങളെന്ന് പറയുന്നത്. ആ ഡിസിപ്ലിൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ പ്രവേശനം കിട്ടും. അല്ല, തിക്കും തിരക്കും കൂട്ടിയാൽ എന്ത് ചെയ്യും? വാസ്തവത്തിൽ ഈ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അത് തന്നെ അവനെ പിന്തള്ളുകയാണ്. അവിടെ പരസ്പര സമ്മർദ്ദം കൊണ്ടെന്ന് വരുന്നവൻ പിന്തള്ളിപ്പോകുന്നു. കാരണം ഇതൊരു ചെറിയ വാതിലാണ്. ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ വാതിൽ വന്ന് തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തിരക്ക് കൊണ്ട് അവർ പിറകിലോട്ട് പോകും, ഓരോരുത്തരും മത്സരിക്കുന്നു. അപ്പോൾ ജീവന്മാരെല്ലാം വാസ്തവത്തിൽ ഈ ആനന്ദധാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആരാണവിടെ അതിന് സന്നദ്ധരായി, അതിനുവേണ്ട ക്ഷമയോടുകൂടി, അതിനുവേണ്ടെന്നുള്ള നിയമങ്ങളോടുകൂടി, അതാണല്ലോ നമ്മൾ പറയുന്ന യമനിയമങ്ങൾ, സാധന ചതുഷ്ടയം എന്നെല്ലാം പറയുന്നു. അങ്ങനെ ആരാണോ അവിടെ തിദിക്ഷ ക്ഷമ. അങ്ങനെ ആരാണോ അവിടെ കാത്തു നിൽക്കുന്നത് അവരെ ഓരോരുത്തരെയായിട്ട് കടത്തിവിടും അകത്തോട്ട്. അങ്ങനെ കടത്തിവിടാൻ സഹായിക്കുന്നവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അതാണ് ശാസ്ത്രങ്ങൾ. അവർ ഓരോരുത്തരെയായിട്ട് സെലക്ട് ചെയ്യും. അർഹതയുള്ളവന് മുമ്പേ വന്നവന് മുമ്പേ, പിന്നീട് വന്നവന് പിന്നീട് ടോക്കൺ കൊടുത്ത് നിർത്തും, എന്നിട്ട് കടത്തിവിടും. ഇതാണ് അതിന്റെ നിയമം. ഉള്ളിലേക്ക് കടക്കുന്നതിനുള്ള നിയമം. അത് എല്ലാവരും ശ്രമിക്കുന്നുണ്ടത്, പക്ഷെ എല്ലാവർക്കും പ്രവേശനം. അതിന്റെ മര്യാദയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ആധ്യാത്മിക സാധന എന്ന് പറയുന്നത്. അവിടെ കാത്തുനിൽക്കുന്നതിനാണ്, അല്ല തള്ളിക്കയറുന്നതല്ല. തള്ളിക്കയറുന്നതാണ് ഭൗതികം, കാത്തുനിൽക്കുന്നതാണ് ആത്മീയം. അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങൾ വേണം. ക്ഷമ വേണം, സ്വാർത്ഥത പാടില്ല, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരും. ആ ക്ഷമയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെ ഈ കാത്തു നിൽക്കുന്നവൻ, ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നവൻ, അവനാണ് വാസ്തവത്തിൽ, അവന്റെ മനസ്സിനാണ് ആ സമർപ്പണം വരുന്നത്. അവൻ നിശ്ചിന്തനായിരിക്കുന്നു, കാരണം അവന്റെ മനസ്സിന് ഉറപ്പുണ്ടെന്താണ്, എന്തായാലും ഇതിനകത്ത് കടന്നു കയറാം, കാരണം തനിക്ക് ടോക്കൺ കിട്ടിക്കഴിഞ്ഞു, അതിന് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല, അകത്ത് കടക്കാം എന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ അവൻ നിശ്ചിന്തനായിരിക്കുന്നു, അവന്റെ മനസ്സിൽ ക്ഷമയുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്, നിതാന്തമായ പ്രത്യാശ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അക്ഷമയില്ലാതെ, ക്ഷമ കെട്ടുപോകുന്നില്ല, എന്തായാലും ഇതിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഒരു ആനന്ദധാമം ഉണ്ടെന്നവന് അവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്റെ അന്തരംഗത്തിന് അത് വെളിപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിൽ സ്വസംവേദ്യമായിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ പ്രാപിക്കുന്നതിനുള്ള ക്ഷമ, ആ ക്ഷമയോടുകൂടി നിൽക്കുന്നു. ആ ക്ഷമയിൽ അവിടെ എന്ത് വരുന്നു, മനസ്സിന്റെ വികല്പങ്ങൾ അടങ്ങും. അവിടെ യുക്തിയും ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല. പ്രവേശനം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ പ്രവേശന മാർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇവിടെ ആരെ സ്വാധീനിച്ചാലാണ് ആ എളുപ്പവഴി ഇവിടെ അകത്ത് കടക്കാൻ പറ്റുന്നത്, VIP പാസ് എങ്ങനെ കരസ്ഥമാക്കാം, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. യുദ്ധിയും രണ്ടു കാര്യങ്ങളും, അവന്റെ യുക്തിയും ബുദ്ധിയും, അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പ്രവേശനം കിട്ടത്തില്ല. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവേശനം കിട്ടത്തില്ല. അതാണല്ലോ ഈ ആനന്ദത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, യോ അന്തസുഖ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അതൊരു വാഗ്ദാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ജീവന്മാർക്കുള്ള ഒരു വാഗ്ദാനമായിട്ട്. അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാള്, അയാൾ ആദ്യം അവൾ ഉപയോഗിക്കുന്ന സ്വന്തം യുക്തിയെ, അങ്ങനെ ഒരു സുഖം സാധ്യമാകുമോ, അങ്ങനെ ഒരു സുഖം നിലനിൽക്കുമോ, നിലനിന്നാൽ തന്നെ അതിന്റെ അളവ് ഏതുവരെയാണ്, ഇങ്ങനെ അതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള യുക്തിവിചാരം. ആ യുക്തിവിചാരം തുടരുന്നിടത്തോളം കാലം ഇതിനുള്ള സാധ്യതകൾ അവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില ഇടത്ത് പറയും, ഈ ബുദ്ധിയും യുക്തിയും എന്നും പറയുന്ന രണ്ട് സാധനങ്ങൾ കഴുകന്മാരെ പോലെയാണെന്ന്. വളരെ മനോഹരമായി ചിലടത്ത് ഓർമ്മിച്ചിട്ടുണ്ട് അതിന്. അത് ബോധവികാസ്, ബോധം എന്ന് പറയുന്നൊരു ആകാശമാണ്. ബോധവികാസി പറക്കുന്ന രണ്ട് കഴുകന്മാരാണ് ബുദ്ധിയും അതിന്റെ സഹചാരിയായിരിക്കുന്ന യുക്തി. വാസ്തവത്തിൽ അത് ഈ പറയുന്ന അന്തസുഖം. അന്തസുഖത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? ആനന്ദാർണവം. അതൊരു ആനന്ദ സമുദ്രം. ഈ ആനന്ദ സമുദ്രത്തിന്റെ മുകളിലുള്ള ബോധവിഹായസ് പറന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കഴുകന്മാരാണ്. അപ്പൊ കഴുകന്റെ എപ്പോഴും അതിന്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ചീഞ്ഞണിഞ്ഞ വസ്തുക്കൾ വിട്ടുകൊണ്ടാണ്. അത് വളരെ വിദൂരത്തിൽ ഈ വായസിൽ പറക്കുമ്പോഴും അതിന്റെ ഉദ്ദേശം അതിന്റെ തൊട്ടു താഴെയാണ് ഈ ആനന്ദ സമുദ്രം. പക്ഷേ ആ സമുദ്രമല്ല അതിന്റെ ലക്ഷ്യം. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ചീഞ്ഞണിഞ്ഞ വസ്തുക്കളാണ്. അതിനുവേണ്ടി അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. വിശ്രമമില്ല. കഴുകന്റെ പ്രത്യേകത ഏതാണ്? അതിന് പറക്കുന്നതിന് വിശ്രമം ആവശ്യമില്ല. സദാ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിന്റെ വികല്പവൃത്തികൾ, സങ്കല്പവൃത്തികൾ, അതാണ് കഴുകന്മാർ. അതിന്റെ ആധാരമായിരിക്കുന്ന സ്വസ്വരൂപമാണ് ആനന്ദാർണവം എന്ന് പറയും. അതിനിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ അവസാനം വരുന്നത് എങ്ങനെയാണ്? ഇതിന്റെ മുകളിൽ പ്രകാശിക്കുന്നുണ്ട്. എന്താണ്? വിവേകസൂര്യൻ. വിവേകമാകുന്ന സൂര്യൻ ഇങ്ങനെ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ പറന്നു പറന്ന് ചിലപ്പോൾ അറിയാതെ ഇവൻ ഇതിന്റെ അടുത്തെത്തും. നമ്മുടെ പുരാണത്തിലൊരു കഥയുണ്ടല്ലോ, ഒരു പക്ഷി ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് പോയി, പറന്ന് പറന്ന് പറന്ന് അങ്ങ് മേളിൽ ചെന്നപ്പോ സൂര്യ താപമേച്ച് അതിന്റെ ചിറക് കരിഞ്ഞുപോയി, താഴെ ഭൂമിയിലേക്ക് വീണു. അതുപോലെ ഇതിന്റെ ഈ വിവേകകിരണം അതിന്റെ താപം കൊണ്ട് ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിവേക സൂര്യനാണ്. വിവേകമാദിത്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കിരണങ്ങൾ കൊണ്ട് ഇതിന്റെ ചിറക് കരിയുന്നു, ഇതിന്റെ പറക്കൽ അവസാനിക്കുന്നു. ചിറക് കരിഞ്ഞു കഴിഞ്ഞാലോ? അത് വിവേകം കൊണ്ടേ സംഭവിക്കും. ഇത് നേരെ ആനന്ദ സമുദ്രത്തിലേക്ക് പതിക്കും. ആനന്ദ സമുദ്രത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പറക്കത്തില്ല. പിന്നെ സമുദ്രത്തിൽ വീണ ഒരാളുടെ അവസ്ഥ എന്താണ്? അതിലിങ്ങനെ മുങ്ങിയും പൊങ്ങിയും ചെറിയ നീന്തൽ വശമുണ്ടെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ അതവിടെ വിലയിക്കും. സമുദ്രത്തിൽ വീണു കഴിഞ്ഞാൽ അത് സമുദ്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഈ യുക്തിയും ബുദ്ധിയും നശിക്കണം. അങ്ങനെ നശിക്കുന്നിടത്താണ് അവൻ ഈ ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നത്. അത് രണ്ടും നശിക്കുന്നിടത്ത് സ്വരൂപസ്ഥിതമായിരിക്കുന്ന ഈ ആനന്ദത്തെ ബഹിർമുഖങ്ങളായ ഉപാധികളിലൂടെ അല്ല പ്രാപിക്കേണ്ടതെന്നാണ് ഈ ഉപമ പറയുന്നത്. അങ്ങനെ സാധിക്കേണ്ട ഒന്നാണ് ഈ നിജാനന്ദം, ആനന്ദ സ്വരൂപം. അത് അതിനെങ്ങനെ പ്രാപിക്കാൻ പറ്റും? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരവസാനമില്ലാത്ത തർക്കമാണ്. എന്തുകൊണ്ട്? തർക്കത്തിന് വിഷയമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങിയാൽ അത് അവസാനമില്ലാതെ പോകും. അപ്രതിഷ്ഠാന ശങ്കരാചാര്യ പറയും. ഇത് പ്രാപിക്കുന്നതാണോ അതോ ഇതിൽ എത്തിപ്പെടുന്നതാണോ ഒരുവൻ? ചെല്ല് പറയുന്നത് പ്രാപിക്കുന്നതാണ്, ചെല്ല് പറയുന്നു ഇതിൽ എത്തിപ്പെടുന്നതാണ്. അത് നിർണയിക്കാൻ കഴിയാത്ത ഒന്നാണ്. യുക്തിക്ക് നിർണയിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതെല്ലാം. ചിലടത്ത് പറയും എന്താണ്? പ്രാപ്നോതി സുഖം അക്ഷയം അശ്വതി. അക്ഷയമായ സുഖത്തെ അവൻ പ്രാപിക്കുന്നു. ചിലടത്ത് പറയുന്നു എന്താണ്? അവനതിൽ എത്തിപ്പെടുക ആ സുഖത്തിൽ. എങ്ങനെ? അവന്റെ പരിശ്രമത്തിലൂടെ. അപ്പൊ പരിശ്രമങ്ങൾ അവിടെ എത്തിത്തീർക്കും. പരിശ്രമങ്ങൾ തന്നെ ഇതിന്റെ തടസ്സമാണ്. ഈ സുഖത്തെ പ്രാപ്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് സുഖത്തിന്റെ പ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ സുഖത്തിൽ എത്തിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നു. അപ്പൊ പിന്നെ ആ തടസ്സങ്ങളെ നീക്കുന്നതിന് എന്താണ് ഉപായം? ആ തടസ്സങ്ങളെ നീക്കുന്നതും ആ പരിശ്രമം തന്നെ. അതാണ് തർക്കം അവസാനിക്കാതെ പോകുന്നത്. ബുദ്ധിക്കും യുക്തിക്കും പിടികിട്ടാതെ പോകുന്ന അവിടെയാണ്. ഇതിനെന്താണോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്, ബുദ്ധി എന്ന് പറയുന്നത് ഇതിന്റെ പ്രാപ്തിക്കുള്ള ഒരു പരിമിതിയാണ്. പക്ഷെ ബുദ്ധി തന്നെയാണ് ആ പരിമിതിയെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ യുക്തി വിരോധം അനുഭവപ്പെടുന്നത്. യുക്തിയിലൂടെ പരിശ്രമി അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ യുക്തി വിരോധം അനുഭവപ്പെടും, അതൊരു പ്രഹേളികയായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, അത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും സാധ്യമല്ല എന്ന് പറയും. ഒരിടത്ത് പറയും ബുദ്ധിയെ അംഗീകരിക്കും, എങ്ങനെ സ്വസംവേദ്യം എന്ന് പറയും, അല്ലെങ്കിൽ ദൃശ്യത്തു അഗ്രിയാ ബുദ്ധിയ എന്ന് പറഞ്ഞ ഒരിടത്ത് ബുദ്ധിയുടെ അസാധ്യതകൾ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുമ്പോൾ തന്നെ അടുത്തോടനെ വിളി എന്താണ് യഥോ വാച്ചോ നിവർത്തന്തെ, മനസ്സ് എവിടെ നിന്നാണോ പിന്മാറുന്നത്, വാക്ക് എവിടെ നിന്നാണോ പിന്മാറുന്നത്. എന്ന് പറയും മനസ്സാപ്യ ചിന്തിയും ഭാഷകാരനും പറയും. മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാൻ കഴിയാത്തത് എന്നും പറയും. അവിടെ യുദ്ധിയും ബുദ്ധിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമാധാനമില്ല, അത് അനന്തമായി പോകും. മറുപടിയും കിട്ടും, പിന്നെ ചോദ്യം വരും, മറുപടിയും ചോദ്യവും അങ്ങനെ പോകും. കാരണം ഇത് പിന്നെ ഇതിനെങ്ങനെ വർണ്ണിക്കുന്നു, അന്തസുഖം ഉടമ്പരി ചോദ്യം, അത് അനുത്തരം ഒന്നേ ഉള്ളൂ. എന്താണ് അത്? കേൾക്കുന്ന മനസ്സല്ല, വർണ്ണിക്കുന്ന മനസ്സ്. അതാണ് അതിന്റെ വ്യത്യാസം. അത് വർണ്ണിക്കാൻ കഴിയും. പറയുന്നുണ്ടല്ലോ അവൻ എന്താണ് നാക്കില്ലാതെ വർണ്ണിക്കുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നതാണ്, കണ്ണില്ലാതെ കാണുന്നു, ഇങ്ങനെ പറയും. അപ്പൊ കണ്ണില്ലാതെ കാണുന്ന, വാക്കില്ലാതെ വചിക്കുന്ന അങ്ങനെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ ഇത് പറയാൻ പറ്റും. കേൾക്കുന്നത് അങ്ങനെ ഒരു മനസ്സല്ല, ഇതിനെ സ്വീകരിക്കുന്ന ഗ്രഹിക്കുന്നത് രണ്ട് തരത്തിരിക്കുന്നു. ഒന്ന് ബഹിർമുഖമായിരുന്നു, ഇതിനെ സ്വീകരിക്കുന്നു. അന്തർമുഖമായി ഇതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ശ്രോതാവിന്റെ തലത്തിൽ നിന്ന് വക്താവിന്റെ തലത്തിൽ ഗ്രഹണം സാധ്യമല്ലാതെ വരുന്നു. എന്നാലും വെളിപ്പെടുത്തുന്നു. അറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നു. കർണങ്ങൾ പ്രാപിക്കത്തില്ല എന്ന് പറയുന്നതിനെ തന്നെ കർണങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നു. അതല്ലേ ഭഗവാൻ പറയുന്ന അന്തസുഖം എന്ന് പറയുന്നു. അത് രണ്ടു തലത്തിലാണ്. വക്താവിന്റെ തലം വേറെ, ശ്രോതാവിന്റെ തലം വേറെ. അതാണ് നമ്മളെ ശ്രുതിയെ പറയുന്ന ആർഷ ഞാൻ, ആർഷ മനസ്സ് എന്ന് പറയുന്നു. അവിടെ തർക്കത്തിലൂടെ ഇതിനൊന്നും സമാധാനം കിട്ടത്തില്ല. സ്വസംവേദ്യമായിരിക്കുന്ന, ആത്മസംവേദ്യമായിരിക്കുന്ന ഈ സുഖത്തെ ഇന്ദ്രിയങ്ങൾക്കും കർണങ്ങൾക്കും മനസ്സിനും ഒന്നും വെളിപ്പെടുത്താൻ കഴിയാത്ത അങ്ങനെ ഒരു സുഖത്തെ ഇതാരാ വെളിപ്പെടുത്തുന്നത്? ഈ സുഖത്തെ എങ്ങനെ പറയാൻ കഴിയും എന്നുള്ളൊരു ചോദ്യത്തിന് വിദ്യ കൊണ്ടും ബുദ്ധി കൊണ്ടും സമാധാനം കിട്ടാതെ വരുന്നത് കൊണ്ടാണ്. കണ്ണില്ലാതെ എങ്ങനെ കാണും? ഒരു ഋഷി ഒരു പുഷ്പത്തെ കണ്ട പോകുന്നു പറയും. അതായത് നമ്മളെല്ലാവരും പുഷ്പത്തെ കാണുന്നുണ്ട്. പുഷ്പത്തെ കാണുന്നു, ആ പുഷ്പത്തിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് നമ്മളെല്ലാം കരുതുന്നു സ്വയം. അപ്പോ ഈ ആസ്വാദനം എന്ന് പറയുന്ന ഒരു അനുഭവം, ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ആനന്ദാനുഭവമാണ്. എവിടെ? ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ എന്താസ്വാദനം നടക്കുന്നു അവിടെയെല്ലാം ആനന്ദാനുഭവമാണ്. പക്ഷെ ആസ്വാദനം ബഹിർമുഖമാവും, ബാഹ്യമായ ഉപാധികളെ അവലംബിച്ചുകൊണ്ട് മനസ്സ് ആന്തരികമായി സുഖത്തെ അനുഭവിക്കുകയാണ്. അതാണ് വിഷയസുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളും പുഷ്പത്തെ കാണുന്നു, അതിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നുണ്ട്. അതൊരു പ്രതീകമായിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങളെയും നമ്മൾ കണ്ടാസ്വദിക്കുന്നുണ്ട്, സുഖത്തെ അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുമ്പോൾ തന്നെ അതൃപ്തനായി ഇരിക്കുന്നു. പക്ഷെ ഋഷി അങ്ങനെയല്ല. ഋഷി ഒരു പുഷ്പത്തെ കണ്ട ഉപമ പറയും. ഒരു സാധാരണ പുഷ്പം, നമ്മളെ ഓർക്കിഡ് ഒന്നുമല്ല, സാധാരണ നിസ്സാരമായൊരു പുഷ്പം. എന്താണ്? ഒരു തുമ്പപ്പൂ. അതിനാണ് വേണ്ടത്. അപ്പോ അതിന് സാധാരണഗതിയിൽ കാണുന്നവൻ അതിന് വലിയ സൗന്ദര്യമൊന്നുമില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന പുഷ്പത്തിന്റെ സൗന്ദര്യമൊന്നും അതിനില്ല. പക്ഷെ ഋഷി കണ്ടപ്പോ ഋഷിക്ക് അതിനൊരു സൗന്ദര്യത്തെ ദർശിക്കാൻ പറ്റി. എന്താണ് അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? അതിന്റെ വെണ്മ, അതിന്റെ പരിശുദ്ധി, അതിനെ കുറിച്ച് അതാണ് ഋഷിയുടെ മനസ്സിൽ പറഞ്ഞത്. ഈ മനസ്സിന് അങ്ങനെ ഒരു കഴിവുണ്ട്. എന്താണ് മനസ്സിന്റെ ആകർഷണത എന്ന് പറയുന്നതാണ്? ആ സൗന്ദര്യത്തെ ആവാഹിക്കുന്നതിന്റെ ഒരു കഴിവ് അത് മനസ്സിനുണ്ട്. അതിനെ ആവാഹിച്ച് സ്വയം ആനന്ദമയമായി തീരുന്നതിന്റെ ഒരു കഴിവ് മനസ്സിനുണ്ട്. അപ്പൊ ഋഷി കണ്ടപ്പോ എന്താണ് ചെയ്തത്? ഋഷി അതിന്റെ പരിശുദ്ധിയെ, വെണ്മയെയാണ് അത് അതിൽ സൗന്ദര്യമായി കണ്ടത്. സാധാരണക്കാരന് അത് കാണാൻ കഴിയില്ല. സാധാരണ ജീവന്മാർക്കൊന്നും അത് കാണാൻ അത് കഴിഞ്ഞിട്ടില്ല. അതിലൂടെ ഋഷിയുടെ മനസ്സ് പോയത് എവിടെയാണ്? ഈ നിസ്സാരമായ, ഈ തുച്ഛമായ, അഗണ്യമായ ഈ ഒരു ചെറിയ വസ്തു, ഇതിന് ഈ അലൗകികമായ, അഭൗമമായ അല്ലെങ്കിൽ ദിവ്യമായ ഈ സൗന്ദര്യത്തെ നൽകിയ ആ കരവിൽ, ആ സൃഷ്ടി വൈഭവം അതിലാണ് ഋഷിയുടെ മനസ്സ് ചെയ്തത്. ഋഷിയുടെ മനസ്സ് സഞ്ചരിക്കുന്നത് എപ്പോഴും സൃഷ്ടിയിൽ നിന്നും സൃഷ്ടികർത്താവിലേക്കാണ്. ജീവൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആ സൃഷ്ടിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുമ്പോൾ ഋഷി എന്ത് ചെയ്യുന്നു? ആ സൃഷ്ടിയിലൂടെ സൃഷ്ടികർത്താവിലേക്ക് മനസ്സിനെത്തിക്കുകയാണ്. ഈ തുച്ഛമായ വസ്തുവിന് ഇത്രയും വലിയ സൗന്ദര്യത്തെ പകരുന്ന ആ ശക്തി എത്രയോ സൗന്ദര്യവത്തായിരിക്കും. അതിന്റെ സൗന്ദര്യമാണ് അപാരമായ സൗന്ദര്യം. ഈ ബാഹ്യമായി ബഹിർമുഖമായി കാണുന്ന ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ആ പരമമായ സൗന്ദര്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണ്. ഈർഷിക്ക് മറ്റുള്ളവർക്കല്ല. ജീവനെ സംബന്ധിച്ച്, സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് അതിൽ ഉടക്കി നിന്നു. അതേസമയം ആർഷ മനസ്സാണെങ്കിലോ അതതിനൊരു തുടക്കം മാത്രമാണ്. ആ മനസ്സിന് ഇവിടെ ആസ്വദിക്കത്തക്കതൊന്നുമില്ല. ആ മനസ്സെന്ന് പറയുന്നത് അതിലൂടെ അനുസന്ധാനം ചെയ്യുന്നത് സൃഷ്ടികർത്താവിന്റെ വൈഭവത്തെയാണ്. ആ സൃഷ്ടികർത്താവിന്റെ വൈഭവം എന്ന് പറയുന്നത് എന്താണോ, ഇത്രയും നിസ്സാരമായ വസ്തുവിൽ പോലും ആത്മസൗന്ദര്യത്തെ പ്രകടമാക്കുന്ന വൈഭവമാണ്. അതാണ് അന്തസുഖം, പരമാനന്ദം എന്ന് പറയുന്നത്. ബാഹ്യമായി കാണുന്ന, ബഹിർമുഖമായി കാണുന്ന ചെറിയൊരു സൗന്ദര്യ ആരാധന തന്നെ ഋഷിയെ കൊണ്ടെത്തിക്കുന്ന ഇവിടെ ആത്മാരാധനയിലാണ്. അതാണ് ഋഷിയുടെ ദർശനം. ആ ദർശനത്തിൽ എത്താത്ത ഒരു മനസ്സ് അത് ബാഹ്യ സൗന്ദര്യത്തെ ആരാധിക്കുന്നു. ആ ആരാധന എന്ന് പറയുന്നത് എന്താണ്, വാസ്തവത്തിൽ അതൊരു ഭ്രമമാണ്. വാസ്തവത്തെ അറിയാതെയുള്ള ഒരു മാനസിക സങ്കല്പം, അതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. അവിടെ ഋഷിക്ക് വെളിപ്പെട്ടതായ അന്തസുഖം വെളിപ്പെടുന്നില്ല. അന്തസുഖം വെളിപ്പെടുത്തോളം കാലം അതിനെ, ഈ ബാഹ്യ സുഖത്തെ നൽകുന്ന ഉപാധികളെ ആശ്രയിച്ച് ക്ഷണികമായ സുഖത്തിൽ തൃപ്തനാകുകയല്ല അതൃപ്തനാകേണ്ടി വരും. അതാണ് ജീവന്റെ വിധി. ഋഷിയുടെ ഭാവന അത് പ്രപഞ്ചാനുഭവങ്ങളിലും ആത്മാനുസന്ധാനപരമായി തന്നെ ഇരിക്കുന്നു. നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഈ പറയുന്ന അന്തസുഖത്തെ എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നാണ് ഋഷി. സുസമേദ്യമായിരിക്കുന്ന ഒരു സുഖത്തെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? അത് ഋഷി വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സർവകർണങ്ങളിലൂടെയും അതിനെ വെളിപ്പെടുത്തുകയാണ്. വാക്കിലൂടെ, മനസ്സിലൂടെ, കർമ്മങ്ങളിലൂടെ എല്ലാം അതിനെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അത് ഈ തത്വചിന്തയുടെ ഭാഷയിൽ വേറെ എന്ന് പറയുന്നതാണ് പ്രതിബോധ വിദിതം മതം എന്ന് പറയും. വേറൊരു തരത്തിൽ അതിന്റെ താത്വികമായ വ്യാഖ്യാനമാണ്. ഇതതിന്റെ പ്രായോഗികമായ വ്യാഖ്യാനമാണ്. സർവ അനുഭവങ്ങളിലൂടെയും അതിനെ വെളിപ്പെടുത്താനും കഴിയുന്നു. അതേസമയം സർവ അനുഭവങ്ങൾക്കും അത് അതീതമായി വിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ വെളിപ്പെടുത്താൻ പറ്റുന്നത്. ആത്മസംവേദ്യമായിരിക്കുന്ന സൗന്ദര്യത്തിന്റെ ആവിഷ്കാരം സാധ്യമാകുന്ന അങ്ങനെയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പൊ സർവകർണങ്ങളിലൂടെയും വ്യാപരിക്കുമ്പോൾ, ഋഷി ബഹിർമുഖമായി വ്യാപരിക്കുമ്പോഴും അവിടെ അന്തർമുഖനായി തന്നെ ഇരിക്കുന്നു എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം. ഈ ജീവന്റെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണോ, ഈ സൃഷ്ടിയുമായിട്ടുള്ള സംവേദനമാണ് വ്യവഹാരം എന്ന് പറയുന്നത്. സൃഷ്ടി എന്ന് പറയുന്നത് എന്തോ, ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിലിരിക്കുന്ന ഈ സൃഷ്ടി, ആ സൃഷ്ടിയുമായി ജീവന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംവേദനം, അതിനാണ് നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നത്. ഈ വ്യവഹാരത്തിലൂടെ ഒരു ജീവൻ ആർജിക്കുന്ന എന്താണ്? തുച്ഛമായ ആനന്ദം. കൃഷിയാണെങ്കിലോ അതേ വ്യവഹാരം തന്നെ കൃഷിയിലും നടക്കുന്നു. അവിടെ ആർജിക്കുന്ന എന്താണ്? അന്തസ്സുഖം. എന്തുകൊണ്ടാണ്? ആ സൃഷ്ടിയിലൂടെ അയാൾക്ക് സദാ സൃഷ്ടികർത്താവിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയും. അയാളുടെ മനസ്സ് ഈ ക്ഷണികമായ അല്ലെങ്കിൽ ഈ തുച്ഛമായ സുഖോപാധികളിലൂടെ അല്ലെങ്കിൽ സൗന്ദര്യോപാധികളിലൂടെ അവിടെ നിൽക്കുന്നില്ല, അപരിമിതമായ സൗന്ദര്യത്തിലെത്തിച്ചേരുന്നു, അപരിമിതമായ ആനന്ദത്തിലെത്തിച്ചേരുന്നു. അതാണ് ആ മനസ്സിന്റെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ ബാഹ്യവ്യവഹാരങ്ങൾ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ബാഹ്യവ്യവഹാരങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ പറയുന്നൊന്നും നമ്മൾ ധരിച്ചിരിക്കുന്ന സമാധി ഇരുന്നുകൊണ്ടല്ല പറയുന്നത്. അതിനുള്ള ഉപായങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കുകയല്ല. പക്ഷെ അങ്ങനെ ഒരു സമാധിയിൽ ഇരുന്നുകൊണ്ടല്ല പറയുന്നത്, ഉണർന്നിരുന്നുകൊണ്ട്. മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുന്നതാണ്, അവിടെ കർണങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും പറയുന്ന എന്തിനെ കുറിച്ച്? അന്തസ്സുഖത്തെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞല്ലോ, സംശയവും ബുദ്ധിയും അത് എവിടെയും പിന്തുടരും. അവിടെ ചോദിക്കാം, ഇതെല്ലാം വാഗ്ദാഢ്യല്ലേ, ശബ്ദജാലം അതല്ലേ? ഈ വാക്കിന് ഈ ധാടിയും മോടിയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അത് ചിന്തിച്ചാൽ മതി. വാഗ്ദാഢ്യം എന്നല്ല ചിന്തിക്കേണ്ടത്, അതിനെവിടെ നിന്നാണ് ഇത് വരുന്നത്? എന്തുകൊണ്ട് ഈ ഭഗവാൻ പറയുന്ന ഈ കാര്യം മറ്റുള്ളവന് പറയാൻ കഴിയുന്നില്ല? മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഈ വാഗ്ദാഢ്യം വരുന്നില്ല? വാക്കിന് എന്തുകൊണ്ട് ഈ സവിശേഷത വരുന്നില്ല? അതിനെ ധ്യാനിച്ചാൽ മതി. അതിന്റെ ഒരു സൂചകമാണ്. പറഞ്ഞല്ലോ, ഇതിനോട് അടുത്ത് വരുമ്പോ, അന്തരാത്മാവിനോട് ചേർന്ന് ചേർന്ന് വരുമ്പോ, അവിടെ ഈ ധാടിയും മോടി എല്ലാം കൂടിക്കൂടി വരും. അതിൽ നകന്നകന്ന് പോകുമ്പോ അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഭഗവാന്റെ വാക്കുകൾ നമുക്ക് ഹൃദ്യമായി തോന്നും, ആസ്വാദ്യമായി തോന്നും, അത് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് തോന്നും. അപ്പൊ അത് തന്നെ ഇതിന്റെ അടയാളമാണ്. ശാസ്ത്രങ്ങളിൽ പറയും, ആത്മസത്തയോട് ചേർന്ന് നിൽക്കുന്നു, അതിന് ചൈതന്യ സ്ഫുരണം അത് കൂടുതലായിരിക്കും. അതിൽ നകന്നു നിൽക്കുന്നതിന് ആ ചൈതന്യ സ്ഫുരണം കുറവായിരിക്കും. അതുതന്നെയാണ് വാക്കിലും മനസ്സിലും കർണങ്ങളിലും എല്ലാം സംഭവിക്കുന്നത്. അപ്പോ അന്തസ്സുഖത്തെ അനുഭവിച്ച ഒരു ഋഷിക്ക് അത് വെളിപ്പെടുത്താനും കഴിയും. അത് യുക്തിയും ബുദ്ധിയും ഒന്നും കൊണ്ട് അളന്നിട്ടില്ല, അത് ആ ഋഷിയുടെ സർവകർണങ്ങളിലൂടെയും അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാനും അതാണ് വെളിപ്പെടുത്തുന്നത്, അത് അന്തസ്സുഖമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന മോക്ഷകവാടത്തെ അവിടെ പ്രതീക്ഷയോടുകൂടി കാത്തിനിന്ന് അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നവനെ ഇത് മനസ്സിലാകത്തുള്ളൂ, ഈ പറയുന്ന അന്തസ്സുഖം. അല്ലാതെ അത് മനസ്സിലാകത്തില്ല. വേറൊരിടത്ത് പറയുന്നു ഈ സുഖത്തെ കുറിച്ച്, അതെന്താണ്? മറ്റൊരു ഉപമയിലൂടെ അതിനെ കുറിച്ച് പറയുന്നതാണ്. ഒരു ഈ ആനന്ദത്തെ കുറിച്ച് പറയുന്ന എന്താണ്? അത് ഒരു ആനന്ദത്തിന്റെ പ്രവാഹം എന്നാണ് പറയുന്നത്. ഈ പ്രവാഹത്തിന്റെ പ്രത്യേകത എന്താണ്? ജലത്തെ തടഞ്ഞു നിർത്തും. നമ്മൾ അണക്കെട്ട് വെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോ ആ ജീവന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം, ആനന്ദത്തെ നമ്മളിവിടെ അണക്കെട്ടുകൾ കൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. എന്താണ് അണക്കെട്ടുകൾ എന്ന് പറയുന്നത്? ജീവൻ, ജീവഭാവം ആണ് ഏറ്റവും വലിയൊരു അതിന്റെ തടസ്സം. നമ്മൾ സിമന്റും കമ്പിയൊക്കെ ഉപയോഗിച്ച് അണകെട്ടുന്നത് പോലെ ഇവിടെ അവന്റെ കരണങ്ങളും മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും വാസനകളും എല്ലാം കൊണ്ട് ജീവനൊരു അണക്കെട്ട് സ്വയം നിർമ്മിച്ച് അതിൻ്റെ അകത്ത് ഈ ആനന്ദത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എപ്പോഴാണോ ഈ ആനന്ദം, ഇതെപ്പോഴും അണക്കെട്ടിനകത്ത് നിൽക്കുന്ന ജനം എപ്പോഴും പുറത്തേക്ക് പോകാൻ വേണ്ടി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനൊരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. എപ്പോഴാണോ ഇത് ഈ അണക്കെട്ട് ഭേദിക്കുന്നത്, ഒരു സേതുബന്ധനമാണ്. ആ സേതുബന്ധനത്തെ എപ്പോഴാണോ ഇത് ഭേദിക്കുന്നത്, ഭേദിക്കുമ്പോൾ ഇത് ഇതിന്റെ ശക്തമായ പ്രവാഹം അത് പുറത്തേക്ക് വരുന്നു. ജ്ഞാനിയുടെ വ്യവഹാരം അതാണ്. ഈ പ്രവാഹത്തിന്റെ പ്രത്യേകത എന്താണ്? തടഞ്ഞു നിർത്തിയിരുന്ന ജലം പ്രവഹിച്ചു കഴിഞ്ഞാൽ വഴി കാണുന്നതിനെല്ലാം അത് മുക്കിക്കളയും, ഒന്നിനെയും അവശേഷിപ്പിക്കത്തില്ല. സർവവ്യവഹാരങ്ങളും ജ്ഞാനി എന്ത് ചെയ്യുന്നു? ആനന്ദമായി മാറും. ഈ ഭിത്തിയെ ഭേദിച്ചു കഴിഞ്ഞു. അതിനാണ് അജ്ഞാനാവരണം എന്ന് പറയുന്നത്. ഇവിടെ അതൊരു ഭിത്തി പോലെയാണ് ആനന്ദത്തിൽ. അതിനെ ഭേദിച്ചു കഴിയുമ്പോൾ, അതിനെ ഭേദിക്കുമ്പോൾ അതിനോട് ചേർന്ന് സർവം നശിക്കുന്നു. കർണങ്ങളും സംസ്കാരങ്ങളും എല്ലാം നശിക്കുന്നു. എന്നിട്ട് ആനന്ദപ്രവാഹം സർവത്തെയും ആനന്ദമയമാക്കി തീർക്കുന്നു. അപ്പോൾ ജ്ഞാനിയുടെ വ്യവഹാരം, ജ്ഞാനിയുടെ ജാഗ്രതയായിരുന്നുള്ള വ്യവഹാരം സർവത്തെയും ആനന്ദമയമാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് ഈ ആനന്ദത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നു. സംശയം വരുന്നുണ്ടല്ലോ, എങ്ങനെ ജ്ഞാനി അതിനെ വെളിപ്പെടുത്തുന്നു? അതെങ്ങനെ സാധ്യമാകും? ജീവൻ രൂപത്തെ അറിയുന്നു, ചക്ഷുരേന്ദ്രിയത്തിലൂടെ രൂപത്തെ ഗ്രഹിച്ച് ആ രൂപത്തെ ആസ്വദിച്ച് ആ രൂപത്തിൽ തൃപ്തനാകുന്നു. ഇവിടെ ഋഷിയാണെങ്കിലോ, ഋഷിയും ആ രൂപത്തെ കാണുന്നുണ്ട്. രൂപത്തെ കാണുക എന്ന് പറയുന്ന വ്യവഹാരം ഋഷി നടക്കുന്നുണ്ട്. രൂപത്തെ ഋഷിയും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ആസ്വാദനം എന്ന് പറയുന്നത് ആ രൂപം സൃഷ്ടിക്കുന്ന ഒരു പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ആ രൂപം സൃഷ്ടിക്കുന്ന ഒരു പരിമിതിയിൽ ഒതുങ്ങുന്ന ഒരു ആസ്വാദനം സാധ്യമാകും. അതാണ് വിഷയ ഉപാധിയോടുകൂടിയ ആനന്ദാനുഭവം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. ഋഷിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവിടെ ഉപാധി അനുഭവത്തെ പരിമിതപ്പെടുത്തുന്നില്ല. പറഞ്ഞല്ലോ, അത് ഈ തടസ്സമില്ലാത്ത ആനന്ദ പ്രവാഹമാണ്. ചെറു ചോദിക്കും, ഇത്രയും പരവുമായ ഒരു ആനന്ദത്തെ പ്രാപിച്ചിരിക്കുന്ന അയാൾ, ആ വ്യക്തി, അയാളും രുചികരമായി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, വളരെ ഇമ്പമായ ഗാനത്തെ ശ്രവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ജീവന്റെ അനുഭവങ്ങളിൽ നിന്നും ഋഷിയുടെ അനുഭവത്തിന് വ്യത്യാസം? ജീവന്റെ ആനന്ദത്തിൽ നിന്നും ഋഷിയുടെ ആനന്ദത്തിന് എന്താ വ്യത്യാസം? ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാവങ്ങളും, പ്രപഞ്ചത്തിന്റെ ആകർഷണീയമായ എല്ലാ ഭാവങ്ങളെയും ഋഷി എന്ത് ചെയ്യുന്നു? ഈ തനതായ ഭാവത്തിൽ ഉൾക്കൊള്ളുന്നു. വിഷയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടല്ല അവിടെ ആസ്വദിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും നാവ് കൊണ്ട് ജീവിക്കുന്നതുമെല്ലാം ആ വിഷയത്തിന്റെ, വിഷയം സൃഷ്ടിക്കുന്ന പരിമിതിയിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് നിജാനന്ദത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ബാഹ്യദൃഷ്ടിയിൽ, ആരോപിത ദൃഷ്ടിയിൽ തനിക്ക് തുല്യമായ വ്യവഹാരങ്ങൾ, ദൃഷ്ടാവിന് തുല്യമായ, കാണുന്നവന് തുല്യമായ വ്യവഹാരങ്ങൾ തത്വജ്ഞാനിയിൽ കണ്ടാൽ അത് വിലക്ഷണമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എന്താണോ അത് വിലക്ഷണമായ ആനന്ദമാണ്. അത് ഋഷിക്ക് മാത്രം സാധ്യമാകുന്ന ആനന്ദമാണ്, അതാണ് നിജാനന്ദം. ഭാഷ്യകാരനെ കുറിച്ച് പല ഭാഗങ്ങളിലും പറയുന്ന എന്താണ്? നിരുപാധികമായ ആനന്ദം എന്ന് പറയും. ഉപാധികളിലൂടെ അജ്ഞൻ സ്വാഭാവികമായ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അതേ ഉപാധികളിലൂടെ തന്നെ ഋഷി നിരുപാധികമായ ആനന്ദത്തെ അനുഭവിക്കുന്നു. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു സ്ഥലത്ത് ആ ആനന്ദാനുഭവം വിഷയത്തിൽ ഊന്നിയാണ്, വിഷയത്തിനോട് ചേർന്ന്, മറുഭാഗത്തിലാണെങ്കിലോ സ്വസ്വരൂപത്തിൽ നിന്നുകൊണ്ടാണ് ആനന്ദാനുഭവം. അല്ലാതെ തത്വജ്ഞാനി ഗീതയിൽ ഭഗവാൻ വെളിപ്പെടുത്തുന്ന ഒരു തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് പോലെ പത്മാസനത്തിൽ കണ്ണും പൂട്ടിയിരിക്കുന്ന ആളല്ല. പത്മാസനത്തിൽ കണ്ണും പൂട്ടിയിരിക്കുന്നതും അത് പ്രാപിക്കുന്നതിനുള്ള ഒരു ഉപായമാകാം, പക്ഷെ അതിനൊരിക്കലും തത്വജ്ഞാനത്തിന്റെ ലക്ഷണമായി, അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിന്റെ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. അതുമാകാം. ഇപ്പൊ ഭഗവാൻ അങ്ങനെ ഇരുന്നുകൊണ്ടല്ലേ ഇത് പറയുന്നത്? നമ്മൾ സമാധിയെ കുറിച്ച് നമ്മുടെ സങ്കല്പം നിദ്ര പോലെയുള്ള ഒരവസ്ഥ, അത് ഉണർവിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, മാനസിക വ്യാപാരങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന, കർണവ്യാപാരങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒന്ന്, ഇതിന്റെ രണ്ടിനും അപ്പുറത്തുള്ള അതിനെ കുറിച്ച് പറയുന്ന എന്താണ്? മഹാജാഗ്രത് എന്ന് പറയുന്നു. മഹാജാഗ്രത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു മഹാജാഗ്രതയിലിരുന്നുകൊണ്ട്, അതായത് സാധാരണ ശബ്ദങ്ങൾ കൊണ്ട് വെളിപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് ഋഷി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് മഹാജാഗ്രത. അങ്ങനെ ഒരു ജാഗ്രതയിലിരുന്നുകൊണ്ട് വ്യവഹരിക്കുകയാണ്. അത് ഉണർവല്ല, ഉറക്കമല്ല, നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള മനോനിരോധവുമല്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ പറ്റും. എന്താണ് അന്തസുഖം? ദന്തസുഖമാണ്. എല്ലാ വ്യവഹാരങ്ങളും ഇവിടെ നടക്കുന്നു. അതിന് കാണുന്നതിന് കണ്ണിനെ ആശ്രയിക്കുന്നില്ല, കേൾക്കുന്നതിന് ചെവി ആശ്രയിക്കുന്നില്ല, പക്ഷെ എന്നാലും കേൾക്കുന്നു, കണ്ണിനെ ആശ്രയിക്കുന്നില്ല, എന്നാലും കാണുന്നു എന്ന് ഞാൻ വിശദീകരിക്കുന്നതല്ല, ശ്രുതികളിൽ തന്നെ പറയുന്നതാണ്, ഋഷിമാരുടെ വാക്കുകളിൽ തന്നെ പറയുന്നതാണ്. ഒരുപോലും അവരടുത്ത് പറയും. വിഷയം മനസ്സിനെ എങ്ങനെ മോഹിപ്പിക്കുന്നു? പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. പക്ഷെ വളരെ ഇമ്പമുള്ള വിഷയങ്ങൾ മനസ്സിനെ ആത്മനിഷ്ഠയിൽ നിന്നും മാറ്റി വിഷയനിഷ്ഠമാക്കിക്കളയും. പറയും വിഷയത്തിൽ മനം മയങ്ങിപ്പോയെന്ന് പറയും. ഒരു ഉദാഹരണമായിട്ട് സംഗീതത്തെ തന്നെ എടുക്കാം. സംഗീതം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യമാണ്, ഹൃദ്യമാണ്, മനസ്സിന് ആരും ഇഷ്ടപ്പെട്ടു പോകുന്നതാണ്. കാളയും കഴുതിയും വരെ ഇഷ്ടപ്പെടുന്നതാണ് സംഗീതം. അപ്പൊ മനസ്സ് അതിലേക്ക് പോകുന്നു. നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? അത് വിഷയമാണ്, ശബ്ദമാണ്. സംഗീത ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ ആനന്ദത്തെ നമ്മൾ അനുഭവിക്കുന്നു. അതിന് മനസ്സ് മയങ്ങുന്നു. അതിന് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന എന്താണ്? മുഗ്ധത. ആ ശബ്ദത്തിന്റെ ഇമ്പത്തിൽ മനസ്സ് മയങ്ങിപ്പോകുന്നു. മുഗ്ധത എന്ന് പറയുന്നു. എന്താണ് ആ ശബ്ദത്തെ വിവേചിച്ച് പോയാൽ കിട്ടുന്ന അർത്ഥം? മുഗ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിപ്പിക്കുന്നതായ അവസ്ഥ. മോഹിപ്പിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ മനസ്സിന്റെ മൂഢമായ അവസ്ഥ. അപ്പൊ മനസ്സിനെ ഒരു മൂഢമായ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ആനന്ദത്തെ അനുഭവിപ്പിക്കുന്നതിനുള്ള കഴിവ് ശബ്ദത്തിനുണ്ട്. അപ്പൊ സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. സംഗീതത്തിലൂടെ മനസ്സ് മുഗ്ധമായി, മോഹിതമായി, മൂഢമായ അവസ്ഥയിൽ പോയി ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? സംഗീതത്തെക്കുറിച്ച് നമ്മൾ തന്നെ ധരിച്ചിരിക്കുന്ന ദിവ്യമാണ്, മനസ്സിനെ ദിവ്യമായ ഭാവങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ്. അതും ശരിയാണ്. ആദ്യം പറഞ്ഞതോ ഒരു സാധാരണ ജീവനെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് അവനെ മോഹിപ്പിക്കുന്ന എന്നുള്ളതാണ്. ഈ ഋഷിയുടെ സംഗീതത്തെ കുറിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ. അപ്പോ സംഗീതത്തില് നമ്മളെ മനസ്സിനെ മോഹിപ്പിക്കുന്ന ഒന്നാണ് തന്ത്രീവാദനം. പറയുള്ളൂ പലതരത്തിലുള്ള സംഗീത ഭേദങ്ങളെ കുറിച്ച് പറയും. തന്ത്രീവാദനം, അതായത് വീണ പോലെയുള്ള ഉപകരണങ്ങൾ മനസ്സിനെ വളരെ മോഹിപ്പിക്കുന്നതാണ്, മനസ്സിനെ മുഗ്ധമാക്കുന്നതാണ്. മുഗ്ധമായ ഭാവത്തിൽ ആത്മവിസ്മൃതി വരുന്നതാണ്. ആത്മനിർവൃതിയല്ല, അത് വേറെയാണ്. ആത്മവിസ്മൃതിയിലൂടെ ഒരുവൻ ആനന്ദത്തെ അനുഭവിപ്പിക്കുന്നതാണ്. അതിനെന്റെ കേമമെന്ന് ഋഷി പറയുന്നു. ഋഷി സംഗീതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഋഷി പറയുന്ന എന്താണ്? തന്ത്രീവാദനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഋഷിയുടെ തന്ത്രി എന്ന് പറയുന്ന എന്താണ്? മനസ്സ് തന്നെ. മനസ്സാകുന്ന തന്ത്രി അതാണ്. എല്ലാ മനസ്സുമല്ല, അജ്ഞന്റെ ഇടങ്ങനെയുടെ മനസ്സില്ല. ഋഷിയുടെ മനസ്സാകുന്ന തന്ത്രിയിലൂടെ വരുന്ന ഒരു വാദന, അതിനെയാണ് സംഗീതത്തിൽ ദിവ്യമായ സംഗീതം എന്ന് പറയുന്നത്. ആർഷമായ മനസ്സിൽ വരുന്ന സംഗീതം. അത്തരമൊരു സംഗീതത്തെ കുറിച്ച്, അത്തരമൊരു സംഗീതത്തെ ശ്രവിക്കുന്നതായും ആസ്വദിക്കുന്നതായും പറയുന്നുണ്ട് ഋഷി. അതാണ് ദിവ്യമായ സംഗീതം എന്ന് പറയുന്നത്. അത് ആണ് ആത്മനിർവൃതിയെ കൊടുക്കുന്ന സംഗീതം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന്, അതല്ല ഇത്. ആ സംഗീതത്തിന് ആത്മനിർവൃതിയെ കൊടുക്കാൻ പറ്റും. ഈ സംഗീതജ്ഞൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മനത്തന്ത്രി മീട്ടാൻ കഴിയുമെന്നുള്ളവനാണ് സംഗീതജ്ഞൻ, യഥാർത്ഥ സംഗീതം. അവിടെയാണ് സംഗീതത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. അത് ഇഷിക്കേ പറ്റും. അത്തരൊരു സംഗീതത്തെ ഇഷി ആസ്വദിക്കുന്നു. ആ ആസ്വാദനം എന്ന് പറയുന്നത് എന്താണ്? അത് നേരത്തെ പറഞ്ഞ പോലെ അത് മുഗ്ധമാക്കുന്ന, മനസ്സിനെ വിമൂഢമാക്കുന്നതല്ല. അത് മറിച്ച് എന്താണ്? അത് ഈ പറയുന്നതായ അന്തസ്സുഖത്തെ, ആവിർഭവിപ്പിക്കുന്നതാണ് ആ സംഗീതം എന്ന് പറയുന്നത്. അതിന്റെ അഭിവ്യഞ്ജകമാണ് ഇത്. സംഗീതശാസ്ത്രത്തിൽ തന്നെ പറയുന്നതാണ്. അപ്പൊ അവിടെയുണ്ട് എന്താണ് വിഷയാരാധന. അവിടെ വിഷയെ സംബന്ധിച്ച് സംഗീതം തന്നെ വിഷയമായിരിക്കുകയാണ്. ആ വിഷയ ആരാധനയുണ്ട്. പക്ഷെ ആ വിഷയാരാധന അജ്ഞന്റെ വിഷയാരാധന പോലെ വിഷയത്തിൽ ഒതുങ്ങിപ്പോകുന്നില്ല. അതെവിടെ ചെന്നെത്തുന്നു? അത് നിജാനന്ദത്തിൽ ചെന്നെത്തുന്നു. ഇതുപോലെ ഓരോ വിഷയങ്ങളിലും, ഓരോ വിഷയങ്ങളിലും വിഷയ ആസ്വാദനം എന്ന് പറയുന്നത് ഈ അന്തസ്സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തത്വജ്ഞനമുണ്ട്. രൂപരസഗന്ധസ്പർശങ്ങൾ അതിനെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ പ്രതിബോധ വിദിതം എന്ന് പറയും. അതിന് ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് സംഗീതത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വിരൂപത്തിന്റെ കാര്യം, രസത്തിന്റെ കാര്യം, ഗന്ധത്തിന്റെ കാര്യം, എല്ലായിടത്തും ഉണ്ട്. രൂപം ജീവന് അനുഭവപ്പെടുന്നുണ്ട്. ജീവന് അനുഭവപ്പെടുന്ന രൂപങ്ങളെല്ലാം അവനെ മോഹിപ്പിക്കുന്നതാണ്. ഋഷിക്കും രൂപം അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഒരു ഉപമ, പുഷ്പത്തിന്റെ ഉപമ. പക്ഷെ അവിടെ ഋഷി കാണുന്നത് എന്താണ്? അലൗകികമായ രൂപത്തെയാണ്, അല്ലെങ്കിൽ ദിവ്യമായ രൂപത്തെയാണ് കാണുന്നത്. ബാഹ്യമായി അജ്ഞനും വിജ്ഞനും കാണുന്ന ഒരേ രൂപത്തെ തന്നെ, രണ്ടും ബാഹ്യമായി ഒരു രൂപം തന്നെ, ബഹിർമുഖമായി കാണുന്ന ഒരേ രൂപം. പക്ഷേ ഋഷിയുടെ മനസ്സെന്ത് ചെയ്യുന്നു? അന്തർമുഖമായി അവിടെ അലൗകികമായ ദിവ്യമായ രൂപത്തെ കാണുന്നു. ആ രൂപത്തെ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. ആസ്വാദനത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്, ആത്മരതി. ഇവിടെ ഭഗവാൻ തന്നെ പറയും, അന്തസുഖ അന്തരാരാമ എന്ന് പറയും. അന്തരാരമണം എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ശബ്ദത്തിന്റെ കാര്യത്തിൽ, രൂപത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഋഷിക്ക് വ്യവഹാര സാധ്യമായി തന്നത്. രസത്തിന്റെ കാര്യത്തിൽ, ഗന്ധത്തിന്റെ കാര്യത്തിൽ, അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? ബാഹ്യമായ തുച്ഛമായ നൈമിഷികങ്ങളായ ഈ ഉപാധികളിലൂടെ ഋഷി എത്തിച്ചേരുന്ന ഇവിടെ അലൗകികമായ ദിവ്യമായ ഗന്ധത്തിനും രസത്തിനുമാണ്, സ്പർശത്തിനുമാണ്. അതുകൊണ്ടാണ് തത്വജ്ഞാനിക്ക് വ്യവഹാര സാധ്യമാകുന്നത്. വ്യവഹാര മധ്യത്തിനും തത്വജ്ഞാനി ഈ രസാസ്വാദ്യ സാധ്യമാകുന്നു. വ്യവഹാര മധ്യത്തിനും ആ സമനില നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നു. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വ്യത്യാസം പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആനന്ദം, സുഖം, തൃപ്തി എന്നെല്ലാം നമ്മൾ പറയുന്നു, അതിന്റെ ബാധകമാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അതേസമയം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ആനന്ദത്തിന്റെ, സുഖത്തിന്റെ, തൃപ്തിയുടെ സാധകമാണ് വ്യവഹാരം. ശാസ്ത്രത്തിന്റെ ഭാഷ അത് മനസ്സിലാക്കുന്നതിനാണ് ഉപമകളിലൂടെ നേരത്തെ ഞാൻ വിശദീകരിച്ചത്. വ്യവഹാരം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ അന്തസുഖത്തെ സിദ്ധിക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇതെല്ലാം കേൾക്കുന്നു, മനസ്സിലിരിക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ മറന്നുപോകുന്നു, വ്യവഹാരത്തിൽ ഇറങ്ങുമ്പോൾ വ്യവഹാരം ഇതിനെല്ലാം ബാധിക്കുന്നു. അതാണ് അജ്ഞാനത്തിന്റെ ലക്ഷണം. മൂഢതയുടെ ലക്ഷണമാണ് വ്യവഹാരം ബാധിച്ചുകള. അതേസമയം ഇവിടെ പറയുന്ന അന്തരാരാമൻ എന്ന് പറയുന്നു, അന്തരാരാമൻ ആണ് വാസ്തവത്തിൽ വ്യവഹാരത്തിൽ ആരംഭിക്കുന്നത്, ആസ്വദിക്കുന്നത്, അയാളുടെ ആനന്ദത്തെ ഭഞ്ജിക്കുന്നത്. വ്യവഹാരത്തിന് ക്ഷമതയില്ല, മറിച്ച് ഈ വ്യവഹാരമാണ് അയാളുടെ ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നത്, പ്രകടമാക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വിലക്ഷണാനന്ദം എന്ന് പറയുന്നത്. ആ വിലക്ഷണാനന്ദത്തിൽ വ്യവഹാരത്തിന്റെ ബാധി സംഭവിക്കുന്നുണ്ട്. ആനന്ദം വ്യവഹാരത്തെ ബാധിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി പറയും, വ്യവഹാരം ആനന്ദ അനുഭവത്തിന് തടസ്സമാണെന്ന് പറയും. എപ്പോഴാണോ ആനന്ദ അനുഭവം വ്യവഹാരത്തെ ബാധിക്കുന്നത്, അപ്പോൾ പിന്നീട് അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വ്യവഹാരം ആനന്ദാനുഭവത്തിന് തടസ്സമല്ല. ഇതിനെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്നതാണ് നമ്മൾ പറയുമല്ലോ, അതിനെ ഒരുമിച്ച് പറയുന്നതാണ് ദഗ്ധപട ന്യായം എന്നും മറ്റും പറയും. ശാസ്ത്രത്തിൽ തന്നെ പലതരത്തിലും വ്യാഖ്യാനിക്കും. അതായത് വ്യവഹാരം ഈ പറയുന്ന അന്തസുഖത്തെ ബാധിക്കുന്നതിന് പകരം അന്തസുഖം വ്യവഹാരത്തെ ബാധിക്കുന്നു, അതാണ് ദഗ്ധപട ന്യായം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ അത്തരം സംസ്കാരമുള്ളവർക്കേ പറ്റും, ശാസ്ത്ര സംസ്കാരമുള്ളവനെ പറ്റും, സീരിയൽ സംസ്കാരമുള്ളവർക്കത് പറ്റത്തില്ല. രണ്ടും രണ്ട് തരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിനനുസരിച്ച് പറയുന്നത് കൊണ്ടാണ് ഉപമകളിലൂടെ. ഇത് ശാസ്ത്രത്തിന്റെ ഭാഷയല്ല, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. സീരിയൽ ഭാഷയാണ് ആ ഭാഷയിൽ പറയുന്നത്. അത് രണ്ടും രണ്ടാണ്. അവിടെ ദഗ്ധപട ന്യായം എന്ന് പറയും, അതായത് ആനന്ദത്തെ വ്യവഹാരം ബാധിക്കുന്നില്ല. വസ്ത്രം കരിച്ചു കഴിഞ്ഞാലും കാറ്റില്ലാത്ത സ്ഥലത്തിട്ട് ആ കരി വസ്ത്രം പോലെ തന്നെ ഇരിക്കുന്നു. ഒരു വലിയ തത്വത്തെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന അന്തസുഖത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നു ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്, ഋഷി ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. അതിന് മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ വർഷങ്ങളോളമോ ചർച്ച ചെയ്യാം. എന്തുകൊണ്ട്? എത്രയോ നൂറ്റാണ്ടുകളായി ഇതാണ് ചർച്ച ചെയ്ത്. പല ഭാഷയിൽ പല ആചാര്യന്മാര് ഇത് ഒരു കാര്യം തന്നെ പറയുകയാണ്. നൂറ്റാണ്ടുകൾ ചർച്ച ചെയ്തിട്ടും നമുക്കത് പിടികിട്ടുന്നില്ല. എത്ര നൂറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ ഇത് ചർച്ച ചെയ്തിട്ടും പിടികിട്ടാത്ത കാര്യം. രാവിലെ 1.5 മണിക്കൂർ ഉറങ്ങി ഉറങ്ങിയിരുന്നു ചർച്ച ചെയ്ത, എവിടെ പിടികിട്ടാണ്? സാധ്യത വളരെ വിരളമാണ്. ഇനി നോക്കാം ആ ശ്ലോകത്തിലേക്ക്. യോന്ത സുഖോന്തരാരാമാ തഥാന്തർജ്യോതിരേവയാ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി.